അടുത്തു വരുന്നത് ചരേഷ്ഠ അധികരണ ഉപപദി കുരുചരഹ കുരുചരി. ചരേഹ എന്ന് പറയുന്നത് പഞ്ചമി, ചരധാതുവിന്റെ പരത്തിൽ പ്രത്യേക പരസ്ഥ പരത്തിൽ വരുന്നുകൊണ്ടാണത് പഞ്ചമിയാകുന്നത്. ടഹ ടപ്രത്യം വരുന്നു. ചരകതുവാണ് ഇക്സ്തിഭൗദാതു നിർദ്ദേശം. ചരി പഞ്ചമി ചരേ. ഇതിലെ പേജ് 51 അധികരണ ഉപപദ. അധികരണ ഉപപദമായിരിക്കുമ്പോൾ കാരണം പൂർവ്വത്തിൽ നിങ്ങോട്ട് അധികരണം വരുന്നുണ്ട്. കുരുഷു ചരതീതി കുരുചരഹ അലുവഗ്രഹം അങ്ങനെ വരും. കുരു ഒരു അതായത് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അധികരണേ ഉപപദമായി അധികരണേന്ന് വന്നുകൊണ്ട് ഏത് സൂത്രം വരും? തത്ര ഉപപദം സപ്തമീസ്ഥ. ഇവിടെ സപ്തമീസ്ഥം ഏതാണ്? അധികരണം. അധികരണമായിരിക്കുന്ന ഇവിടെ എന്താണ്? കുരു. അപ്പൊ അവിടെ പറഞ്ഞു എന്താണ്? കർമ്മണ്യൻ ഇത്യാദി വാച്യത്വേന സ്ഥിതം, വാച്യമായിരിക്കുന്ന എന്തോ അതാണ് ഉപബോധം, അതിൻ്റെ വാചകം. അപ്പൊ ഇവിടെ അധികരണേ ചരേഷ്ഠ എന്നാണ്. അപ്പോൾ അധികരണത്തിൻ്റെ വാച്യമായിരിക്കുന്ന എന്തോ അതിൻ്റെ വാചകം എന്ന് പറയുമ്പോൾ ഇവിടെ കുരുദേശമാണ് വാച്യം, അതിൻ്റെ വാചകമായി കുരു. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ഇവിടെ കർമ്മത്തിന് ആണ് ഉപസഞ്ജമെങ്കിൽ വന്നതെങ്കിൽ ഇവിടെ അതിന് ഒരു ഉപസഞ്ജ അധികരണത്തിന്. അത് ഫലത്തിൽ അവിടെ കർമ്മവാചകത്തിന് വന്നു. ഇവിടെ എന്തൊരു അധികരണ വാചകം. അപ്പോൾ ഇവിടെ സപ്തമ്യന്തത്തിനാണ് ഉപസഞ്ജ വരുന്നത്. അവിടെ കർമ്മത്തിന് വന്നെങ്കിലും കർത്തൃകർമ്മണോഹകൃതി പ്രകാരം ഷഷ്ടി വന്നു. ഇവിടെ അധികരണത്തിന് സൂത്രം വരും സപ്തമി അധികരണം വെച്ച പിന്നെ മാറ്റമൊന്നും ഇല്ല. അതുകൊണ്ട് സപ്തമി തന്നെ വിഗ്രഹിക്കുന്നു. എങ്ങനെ? കുരു സുപ്പ് ചര, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കൃത്തത് സമാസ, ഇവിടെ സമാസം വരുന്ന എങ്ങനെ? സമാസം വരുന്നു സമാസം വരുന്ന സൂത്രം ഉപപദം അതി ഉപപദം ഇവിടെ വന്നു. അതിങ്ങന്ധം ചര അതിങ്ങന്ധമാണ് സമാസമാണ്. കൃത്യ സമാസ പ്രാതിസഞ്ജ സുലോപിച്ചു പ്രാതിസഞ്ജ ഒന്നു സുബോധാതു പ്രാതിപതിയോ സുപ്പുലോപിച്ചു ഏകദേശമത് വീണ്ടും പ്രാതിസഞ്ജ സ്വദുത്പത്തി കുരു ചര കുരുചരഹ കുരുചരവും കുരുചരാഹ അങ്ങനെ വരുന്നു. അതിനാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് കുരുചരി. ടാ വിധിച്ചാലും കാ വിധിച്ചാലും അണ്ണ് വിധിച്ചാലും ഒക്കെ ശേഷിക്കുന്ന എന്താണോ ആ, പക്ഷെ അണ്ണ് വിധിച്ചാൽ നിത്ത് കാര്യങ്ങളെല്ലാം വരും. കാ വിധിച്ചു കഴിഞ്ഞാൽ കിത്ത് കാര്യങ്ങളെല്ലാം വരും. ടാ വിധിച്ചു കഴിഞ്ഞാലോ ടിത്ത് കാര്യങ്ങൾ വരും. ടിഡാണ് മാത്രം പ്രകാരം എന്ത് വരുന്നു? ഇനിയിപ്പ് വരുന്നു. സ്ത്രീ പ്രത്യേകത്തിൽ പഠിക്കും. അതിനു വേണ്ടിയിട്ടാണ് കുരുചരി. കുരുചരഹ കുരുചരി. ഗിരീശനിലാണ് ഇനിയും പ്രിയം നിനക്ക്. അത് ദീർഘമല്ല, ഹ്രസ്വമാണ് കൊടുത്തിട്ടുണ്ട്. ഗിരീശനിലാണെന്നല്ല, ഗിരീശനിലാണ് ഇനിയും പ്രിയം നിനക്ക്. അവിടെ പറയുന്നുണ്ടല്ലോ, ഗിരീശം പച്ചചാര പ്രത്യഹം സാ സുകേശി. കാളിദാസന്റെ അത് പറഞ്ഞു, തദ്ധിത പ്രത്യമാണ്. പാമാതി ലോമാതി പിച്ഛാതി ശലേനഥ സൂത്രം. ലോമശ അങ്ങനെയൊക്കെ വരുന്ന പോലെ അവിടെ അതിന്റെ പ്രക്രിയ നമ്മൾ ഇനി പഠിക്കുന്നതാണ്. എന്തല്ല, ഇവിടെ തന്നെ ഗിരിശ എന്ന് പറഞ്ഞ ഗിരവ് ശേതെ, അങ്ങനെ ഗിരിയിൽ സഹിക്കുന്നവൻ. വേണമെങ്കിൽ അത് നോക്കാം. ജിജ്ഞാസ അധികരണേ ശേതെ മുമ്പലത്ത് അധികരണേ ശേതെ ഖേ ശേതെ ഖസയ ഇവിടെ അച്ചുപ്രത്യം വിധിക്കുകയാണ്. അപ്പൊ ഇവിടെ അധികരണേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണ്? സപ്തമി എന്താ? തത്രബോധം സപ്തമീസ്തം ഉപസഞ്ജം. ഉപസഞ്ജം എന്ന് കഴിഞ്ഞാൽ സീങ് ധാതു. ഏതാണ് സീങ്? സ്വപ്നെ. അതാണ്. അപ്പോ ഖ ആകാശത്തിൽ സഹിക്കുന്നവൻ. ഖം ആകാശം. ഖേ ആകാശത്തിൽ ശയിക്കുന്നത്. അതെന്തുമാകാം? ആകാശത്തിൽ ശയിക്കുന്ന എന്താ? നക്ഷത്രങ്ങളും മറ്റും. ഖേശയന്മാരാണ്. ദേവതകളെ വേണമെങ്കിലും പറയാം. അപ്പോ ഖ ഉപപദം വരുന്നപ്പോ ശീങ്ങിൽ നിന്ന് അച്ചു വന്നു. സി അച്ച് എന്ത് വരുന്നു? സർവധാതാർദാദിയോ ഗുണം യാദിശം വന്നു. അവിടെ വാർത്തകം വരുന്നു. പാർശ്വാദിഷു ഉപസംഖ്യാനം. പാർശ്വാഭ്യാം ശേതെ വശങ്ങൾ കൊണ്ട് ഉറങ്ങുന്നവൻ. നമ്മൾ ചരിഞ്ഞിടന്ന് ഉറങ്ങാറില്ലേ? ചിലർ മലർന്ന് കിടന്നുറങ്ങും, ചിലർ ചരിഞ്ഞ് കിടന്നുറങ്ങും, ചിലർന്ന് കമർന്ന് കമിഴ്ന്ന് കിടന്നുറങ്ങും. അങ്ങനെ പരശ്വാഭ്യാം ശരി. ഇതെല്ലാം പിന്നെ വേറൊന്നുണ്ട്, നമുക്കറിയില്ല. ഇതെല്ലാം പഴയകാലത്ത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചിരുന്നായിരിക്കും. അവിടെ എന്ത് അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് അറിഞ്ഞാലേ ശരിക്കും അറിയാൻ പറ്റും. ഏതെങ്കിലും ചരിഞ്ഞു കിടക്കുന്ന ജീവി ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞു. ആ അത് തന്നെ, അത് അങ്ങനെയുള്ള ജീവികളെ ഉദ്ദേശിച്ചായിരിക്കും. ഇപ്പൊ പാമ്പ് തന്നെ ചുരുണ്ട് കിടക്കും, അപ്പൊ അതിനാണെങ്കിൽ ചരിഞ്ഞു കിടക്കുന്നു എന്ന് പറയാം. പല ജീവികളും അങ്ങനെ കിടക്കും, അതിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കറക്റ്റ് ആ ഭാഗത്ത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ഇതിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാവും. ആ സാഹിത്യമായിട്ട് നമുക്ക് പലതും നമുക്കൊന്ന് പരിചയമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഒരാൾ പറയണം ശിഷ്ടപ്രയോഗം അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ശിഷ്ടന്മാരാകേണ്ടി വരും. അർത്ഥം എന്തായാലും ഇത് തന്നെ വരും. പരശു അഭ്യംസേതേ എന്ന് പറഞ്ഞിരിക്കും, പരശുങ്ങളെ കൊണ്ടുറങ്ങുന്നവൻ. പരശു സേഹ ഇവിടെ അധികരണ ശേത്തെ എന്നുള്ളതാണെങ്കിലും അധികരണം എന്നുള്ളത് ഇവിടെ അന്വയിക്കുന്നില്ല. കാരണം പാർശ്വാഭ്യാം എന്നാണ്. പാർശ്വങ്ങൾ കൊണ്ട് ഉറങ്ങുന്നവണെന്ന് പറയുമ്പോൾ പാർശ്വം എന്തായി? കരണമായി. പാർശ്വങ്ങൾ കൊണ്ട് അപ്പോൾ അലവ് കേൾക്കുരം എങ്ങനെ വരും? വ്യാം സി ആ പാർശ്വസേഹ പൃഷ്ഠേന സേതേ എന്നുവെച്ചാൽ മലർന്നു കിടന്നുറങ്ങുന്നു. അത് വാർത്തികത്തിൽ പറഞ്ഞല്ലേ, വാർത്തികമല്ലേ, സൂത്രമല്ലേ. പാർശ്വാദി ഗണത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഉപസമാസം വരുന്നു. ഇവ പൃഷ്ഠേ ശേഹ പൃഷ്ഠേന ശേഹ മരർന്ന് കിടന്നുറങ്ങുന്നവൻ. അവിടെ അലോ വിഗ്രഹം എങ്ങനെ വരും? പൃഷ്ഠ താതൃതി വരും. സി അച്ച് പൃഷ്ഠസേഹ ഉദരേണ സേതി കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവൻ. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചും പറയാം. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങുന്നുണ്ടോ? അവരെ സംബന്ധിച്ചും പറയാം. ഉദരസേഹ ഉദരട്ട സി ഉത്താനാദിഷു കർത്തൃഷു ഉത്താനഹ്യേതേ എന്ന് പറയുന്നു. ഉത്താനാദി ശബ്ദങ്ങൾ അത് കർത്താവാണ്, അത് തന്നെ സ്വയം കർത്താവാണ്. അപ്പൊ ഉത്താനനായി ഉറങ്ങുന്നു എന്നാണ്. എന്ന് പറയുമ്പോ നിന്ന് ബസ്സിലും അത് ചില അങ്ങനെ പറയുന്ന ചില പ്രാണികൾക്കൊക്കെയാണ്. നിന്നുറങ്ങുന്ന പ്രാണികളുണ്ട്, കുതിര, അത് കൊക്ക്, കൊക്ക് അങ്ങനെയുള്ള ചില പ്രാണികൾ, ചില പക്ഷികളൊക്കെ നിന്നുറങ്ങും. അതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അന്നത്തെ ശബ്ദങ്ങളെല്ലാം കൂടുതലും മനുഷ്യൻ പക്ഷിയും മൃഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉത്താനം നിൽക്കുന്നവൻ, ഉത്താനഹ ശേതേ കർത്താവല്ലേ. അപ്പൊ എന്ത് വരും? വിഭക്തി പ്രഥമ തന്നെ വരും. ഉത്താനഹ ശേതേ ഉത്താനം കർത്താവാണ്, ശേതേ. അപ്പൊ ആലോകേഗ്രഹം എങ്ങനെ വരും? ഉത്താന സൂക്ഷി അച്ഛൻ ഉത്താന സേഹ പിന്നെ ഉത്താനാദിഷു കർത്തൃഷു അവമൂർധ ശേതെ അവമൂർധ തല കീഴേ നിന്ന് ഉറങ്ങുക അത്ര എളുപ്പമല്ല. വേണമെങ്കിൽ തല താഴ്ത്തി ആ വവ്വാല് പക്ഷികളെയൊക്കെ സംബന്ധിച്ച് പറ്റും. അല്ല മനുഷ്യനും ഇങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടുകൊണ്ട് പറയുമല്ലോ, അവൻ മൂർദ്ധ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നു, അവിടെ പറയാം അവൻ മൂർദ്ധ. ശേതേ അങ്ങനെ. പിന്നെ ഈ പ്രാണികളൊക്കെ അങ്ങനെ ഉറങ്ങും, വവ്വാലുറങ്ങും. എന്തായാലും തളുക്കുക, ഉറക്കുമല്ല. അനുഭവിക്കരു അങ്ങനെ വരും. പിന്നെ വരുന്നതെല്ലാം സമാനാർത്ഥമാണ്. അവ മൂർദ്ധൻ സു കർത്തൃഷു എന്ന് പറഞ്ഞുകൊണ്ട് സു സി അച്ച് സമാസം വന്നാൽ എന്തുവരും സംഭവിക്കും? നലോപപ്രാതിപദിയം ദൃശ്യം നകാരലോപിക്കും, പ്രാതിപസഞ്ഞുള്ളതുകൊണ്ട് അന്തർവർത്തിനി വിഭക്തി അസ്ത്യലോപ അവമൂർദ്ധ ശൈഹ. അടുത്തു വരുന്നതെല്ലാം അതേ അർത്ഥം തന്നെ. അവനതോ മൂർധ യസ്യ അവമൂർധ, അവിടെ പറയുന്നു അവനതം എന്ന് വെച്ചാൽ കുനിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അധോമുഖ ശേതേ ഇത്യർത്ഥം അവിടെ പറയുന്നു. അധോമുഖനായെന്ന് വെച്ചാൽ ഇത് തന്നെ, തല താഴ്പോട്ടിട്ട് ഇറങ്ങുന്നു എന്നാണ്. അവിടെ എല്ലായിടത്തും പ്രഥമ ഉത്ഥാനാദിഷ കർത്തൃഷു എന്ന് പറഞ്ഞു. ഉത്ഥാന ശബ്ദം കർത്താവാണ്. ഇതിൽ വരുന്ന എല്ലായിടത്തും സു അരവിഗ്രഹത്തിൽ പ്രഥമ വരും. ഗിരവ് ഡന്ദസി ഗിരി ബോധം ഇരിക്കുമ്പോൾ സിംഗിൽ നിന്ന് ഡാ വരും. ലോകത്തിൽ ഉപയോഗിക്കാമെന്ന് ഇവിടെ പറയും. രൂപം പക്ഷെ ലോകത്തിലും പ്രയോഗിക്കാറുണ്ട്, അതടുത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പൊട്ടാവുന്ന കഴിഞ്ഞാൽ എന്തോരും വ്യത്വസാമർത്ഥ്യ അപസ്യാപി ടൈർലോപ. അപ്പൊ എന്തോരും സീങ്ങിൽ നിന്നാണ് ഡാ വരുന്നത്. സീങ്ങിൽ നിന്ന് ഡാ വന്നു കഴിഞ്ഞാൽ എന്ത് പോകും? ഈ പോവും. പൂർവത്തിൽ എന്തിരിക്കുന്നു? ഗിരി ഡായല ഗിരിശ ഗിരി ശി ഡാങ്ങുന്നു. ശീലൈകാരം പോയി. എന്തുകൊണ്ട്? ഡിത്വ സാമർത്ഥ്യ അപസ്യാപി ടേറിൽ പോവാ. ശേഷിക്കുന്ന ഗിരീശ് ഗിരിശ സിംഗ് സ്വപ്നെ ധാതു. ധാതുവിൽ നിന്നല്ലേ പ്രത്യേകം വരുന്നു. സിംഗിലെ ഞിത്തായി പോയി. ശേതേ ശയാതേ ശേരതേ പഠിച്ചാണ്. ധാതുവിൽ നിന്നല്ലേ വരുന്നത്, ഗിരിബോധമല്ലേ. പ്രത്യേകം വരുന്ന അതിൽ നിന്നാ. ഗിരി എന്ന് പറയുന്നത് എന്താ? ഉപബോധം. അലവ് വിഗ്രഹം എങ്ങനെ വരും? ഗിരി നീ സി ആന്നല്ല ഡ. അപ്പോ ഗിരിശ എന്ന് വരും. ലോകേ ഗിരിശേഹ. ഇവിടെ എന്താ സംഭവിച്ചത്? ഗിരോ ശേതേ. ഇവിടെ അച്ചുപ്രത്യം വന്നു. അച്ചുപ്രത്യം വന്നാൽ ഗിരി ശി അച്ച് ഗുണ ഏകദേശം ഗിരിശയ എന്ന് വരും. അതാണ് ഗിരൌ ഛന്ദസി ഗിരിശ ലോകെ ഗിരിശയ അങ്ങനെ വരുന്നു. കഥം ദർഹി ഗിരിശം ഉപചചാര പ്രത്യേകം സാ സുകേശി. ഗിരിശനെ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് സുകേശി നല്ല കേശമുള്ളവളാരാണ് പാർവതി ശിവനുപചരിച്ച കാര്യം പറയണം. അവിടെ ഗിരിശമെന്ന് അങ്ങനെ വന്നു. അത് ഗിരിരസ്യ അസ്ഥി, ഗിരിയുള്ളവൻ, ഗിരിയുടെ ഉടമസ്ഥൻ. ഗിരിയിൽ നിന്ന് ശബ്ദപ്രത്യയം വന്നു. അത് ഗിരിശബ്ദത്തിന് തദ്ധപ്രത്യയം വന്നാണ്. ലോമശഹ എന്ന് പറയുന്നത് ലോമാനി അസ്യ സന്ധി ലോമ രോമുള്ളവൻ രോമശഹ എന്ന് പറയുമ്പോൾ രോമാതി പാമാതി പിച്ഛാതി ലേനജ സൂത്രം. ഗിരിശഹ എന്ന് വരാം, ഗിരിശയ എന്ന് വരാം. പക്ഷെ ഗിരിശ രണ്ടു തരത്തിൽ വരും. ഒന്ന് ഗിരിയിൽ നിന്ന് ശി പരമിരിക്കുമ്പോൾ ഡപ്രത്യം വന്നിട്ട്, മറ്റൊന്ന് ധാതുവൊന്നും അവിടെ ഇല്ല, ഗിരിയിൽ നിന്ന് നേരിട്ട് ശപ്രത്യം വരുന്നു. എങ്ങനെയൊക്കെയാണ് രൂപങ്ങൾ ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെയാണ് അർത്ഥവ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കും. അതില് അർത്ഥം കൊടുക്കും, ചിലയിടത്തൊക്കെ ഇത് കൊടുക്കും. അർത്ഥം കൊടുത്തിട്ടുണ്ട്, എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം കൊടുക്കും. കിട്ടിയ പുസ്തകം ഇപ്പൊ കാണാൻ വഴിയില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി പുസ്തകം. ഇപ്പൊ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ നോക്കുന്ന കാശിക ന്യാസം പദമഞ്ചരി വ്യാഖ്യാനങ്ങളുണ്ട്, അതിൽ നോക്കണം. പലതിലും കാശികയുടെ വ്യാഖ്യാനത്തിൽ, കാരണം ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം കാശികയിൽ വന്നിട്ടുള്ളതാണ് മിക്കവാറും. അപ്പോഴെ വ്യാഖ്യാനതാക്കൾ അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കും. ന്യാസം പദമഞ്ചരി കാശിക കിട്ടും, അതിൽ നിന്ന് ഇതിൻ്റെയൊക്കെ അർത്ഥം കിട്ടും. കുറച്ചുകൂടി വിശദമായി കിട്ടും, അതൊക്കെ റഫർ ചെയ്യണം. പിന്നെ അല്ല, ഇതിപ്പോ ലഘു സിദ്ധാന്തി വരുന്നതല്ല. ലഘു സിദ്ധാന്ത മതി വരുന്നതാണെങ്കിൽ ഭൈമി നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാം പ്രാമാണികമായ ഇതും ഉദാഹരണങ്ങളും അർത്ഥവും അതിൻ്റെ പ്രയോഗങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് ഉദാഹരണമേ ഉള്ളൂവെങ്കിൽ അവിടെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സീരിയസ് ആയി പഠിക്കുന്നവർ ഭൈമി അവശ്യം നോക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നല്ല വ്യാഖ്യാനമാണ്, ഒരുപാട് ഉദാഹരണങ്ങളാണ്. അങ്ങനെ ചിലതൊക്കെ കൂടുതലും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടാണ്. ലോകസിദ്ധാന്തമതി വരാത്ത സൂത്രങ്ങളും പ്രധാനപ്പെട്ട സൂത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോകസിദ്ധാന്തമതി വരുന്നത് ഇല്ലാത്ത എത്രയോ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ ഒരു തവണ വായിച്ചിരുന്നാലും പ്രയോജനം വരും. ആ പുസ്തകം നോക്കുന്നത് നല്ലതാണ്. പൂർവകൃതന്തമായാലും തദ്ധിതമായാലും എല്ലാം നിഷ്പത്തിയാണ്. എല്ലാം പറയും, ധാതുവിൽ നിന്ന് വരുന്നതും ആ ശബ്ദത്തിൽ നിന്ന് വരെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഗിരിരസ്യ അസ്ഥീതി ഗിരിച്ച, അതൊരു നിഷ്പത്തിയാണ്. നിരുക്തമെന്ന് പറയാൻ പറ്റില്ല, അത് പ്രത്യേക ഒരു ശാസ്ത്രം ഉള്ളതുകൊണ്ട്. ഇതിനകത്ത് നിരുക്തി ഉണ്ടെന്ന് പറയാം, പദനിരുക്തി ഉണ്ടെന്ന് പറയാം, വിത്പത്തി എന്ന് പറയാം. നിരുക്ത ഒരു ശാസ്ത്രത്തിന്റെ പേരല്ലേ. നിരുക്തത്തിലും പല ശബ്ദം, എല്ലാം വരത്തില്ലെങ്കിലും പല ശബ്ദങ്ങളിലും പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതിനാണ് വിത്പത്തി എന്ന് പറയുന്നത്. വിത്പത്തി പറയുക എന്ന് പറഞ്ഞാൽ ഇതാണ് കുരിചരഹ. അതിൻ്റെ വിത്പത്തി പറയുക എന്ന് പറഞ്ഞാൽ കുരിഷ് ചരതീരി കുരിചരഹ. അതിൻ്റെ വ്യാകരണം പറയാൻ പറഞ്ഞാൽ ചരേഷ്ഠ എന്നുകൂടെ പറയുന്നു. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും പറയുന്നു. അപ്പോൾ പൂർണ്ണമായി. അപ്പോൾ വ്യാകരണം അറിയാവുന്നവർക്ക് കുരിഷ് ചരതീതി കുരിച്ചര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വ്യക്തമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ദേശത്ത് ചരിക്കുന്നവനാണ്, കുരിച്ചരി എന്ന് പറഞ്ഞാൽ അവിടെ ചരിക്കുന്നവളാണ്. ഇത്തരത്തിലുള്ള അർത്ഥ വ്യക്തതയുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് വ്യാഖ്യാതാക്കളെല്ലാം വ്യുത്പത്തി. ഒരു വ്യാഖ്യാനം കാണുമ്പോൾ അവിടെ കുരിചര ശബ്ദം കൊണ്ട് അവർ ആവശ്യമുണ്ടെങ്കിൽ കുരിഷ് ചരതീതി എന്ന് എഴുതി വയ്ക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം പുരോപബോധമാണ്. ചില ധാതു എന്ന് പറയുന്നതിൽ കർത്തരി പ്രത്യേകം വന്നിരിക്കുകയാണ്, സ്ത്രീ പ്രത്യേകം ഈപ്പ് ഒന്നാണ്. ഇങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതാണ് വ്യാകരണം പഠിക്കുന്നതിൻ്റെ ഉപയോഗം. ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും, പെട്ടെന്ന് പിടിയിട്ടില്ലെങ്കിലും നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും പഠിച്ചിട്ടുള്ളവർക്ക്. ഇങ്ങനെ ഒരു ശബ്ദം സൂത്രമില്ലെങ്കിൽ അത് എവിടെ ആയിരിക്കും? പിന്നെ അതിന് വാചസ്പത്യം, ശബ്ദകൽപ്പദ്രുമം ഇത് റെഫർ ചെയ്യും. മിക്കവാറും എല്ലാ പദങ്ങളുടെയും വ്യുത്പത്തി കാണും, സൂത്രങ്ങളും കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അമരകോശം, രാമാശ്രമി വ്യാഖ്യാനം, സംസ്കൃത വ്യാഖ്യാനമുണ്ട്. അത് നമുക്ക് സർവ്വപദത്തിൻ്റെയും വ്യുത്പത്തി കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലുള്ളതും നല്ലതാണ്. ഏത്? പക്ഷെ എല്ലാ പദങ്ങളുടെയും വ്യുത്പത്തിയും സൂത്രവും കൊടുത്തിട്ടില്ല. സംസ്കൃതത്തിലെ രാമാശ്രമയിലാണെങ്കിൽ സർവ്വപദങ്ങളുടെയും വ്യുത്പത്തി സൂത്രവും കൊടുത്തിട്ടുണ്ട്, ഏത് പദം വന്നാലും. അപ്പോൾ വ്യാകരണം സൂത്രങ്ങൾ അറിയാമെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ പദവും കണ്ടാലും പെട്ടെന്ന് സൂത്രം ഓർമ്മ വരണമെന്നോ ഇല്ല. ഇപ്പോൾ രാമാശ്രമി നോക്കുക, ശബ്ദകൽപ്പത്രവും വാചസ്പത്യമാണെങ്കിൽ എന്ന ആപ്ലിക്കേഷനുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. വിശദമായിട്ടില്ലെന്നേ ഉള്ളൂ, ആർക്ക് വേണോ പരിശോധിക്കാം. എപ്പോഴും കൊണ്ട് കിടക്കാം. ജിയോ കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എവിടെ വേണം പരിശോധിക്കാം. എങ്ങനെ? അതെ, ഓൺലൈനായിട്ട്. അത് ഓൺലൈനാണ്, ഓൺലൈനാണത്, ഓഫ്ലൈൻ അല്ല. ശബ്ദകൽപ്പദ്രുമം ആരടത്തും പോയി ചോദിക്കേണ്ട കാര്യം. ഈ ശബ്ദം എങ്ങനെ വന്നു, ഈ വ്യാകരണത്തിൻ്റെ ഇതൊക്കെ ഇത്രയും പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ സൂത്രം മനസ്സിലാക്കിയാൽ മതി, മറ്റൊരാളടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂർ പറയുന്നത്. അതിൽ നോക്കിയാൽ മതി, എന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. വയസ്സുകാലത്ത് എനിക്കിതിൻ്റെ ഓർമ്മയൊന്നുമില്ല. അത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ വന്നു ഇങ്ങനെ വന്നു. ചുരുങ്ങിയ വർഷം പരമേശ്വരി ഉണ്ടായിരുന്നാൽ മതി മിക്കവാറും പദങ്ങളുടെ എല്ലാം. നല്ലൊരു വ്യാഖ്യാനമാണ് മലയാളത്തിൽ, പക്ഷേ സൂത്രങ്ങളൊന്നും എല്ലാം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്കേ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും ശരിക്ക്, അല്ലാത്തവർക്ക് അതൊന്നും വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കുരുചര ശബ്ദം കണ്ടു കഴിഞ്ഞാൽ പുരുഷചര തീയതി ഡപ്പറത്തിയോ ഇത്രയും മാത്രം കാണും. ഇപ്പൊ ഡപ്പറത്തിയോ എന്നാൽ എങ്ങനെയാ അറിയണമെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, പഠിച്ചവർക്കേ പറ്റും. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള കാര്യമുണ്ട്. അത്രയൊക്കെ നമുക്ക് സാധിക്കും. അല്ലാതെ ഈ പറയുന്ന എല്ലാം ഓർമ്മയിൽ വെച്ചും കൊണ്ട് കേട്ട ഉടനെ തീരുമാനിക്കുക എന്ന് പറയുന്നൊന്നും നിങ്ങൾക്ക് പറ്റും, എനിക്കൊന്നും ഇനി പറ്റത്തില്ല. നിങ്ങളെല്ലാം വിചാരിച്ചാൽ സാധിച്ചെന്നിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്, നമ്മുടെയൊക്കെ സമയം പോയി. എങ്ങനെ പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ആ പ്രമാണം അത് ഇതിനകത്തുണ്ട്. ഭൈമിയില് രാമാശ്രമിയിലുണ്ട്. അത് വിവാദങ്ങളുള്ളിടത്ത് മറ്റ് കോശങ്ങളുണ്ട്. വൈജയന്തി, യാദവ പ്രകാശം, ഏകാക്ഷരി, ധാരാളം കോശങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഉള്ള ഉദാഹരണങ്ങൾ ആ കോശങ്ങളിൽ എന്തർത്ഥം പറഞ്ഞിരിക്കുന്നു. സാധാരണ ഏതാണ് ഭൈമീ വ്യാഖ്യാനം പൂർണ്ണമാണ് അതിലുള്ള പദങ്ങളെ സംബന്ധിച്ച്. അതിത് പഠിക്കുമ്പം എല്ലാവരും അത്യാവശ്യം റെഫർ ചെയ്യേണ്ട ഒന്നാണ്. കാര്യമായി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ടൈം പാസിനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ വർഷം ഭൈമിയെങ്കിലും നോക്കണം. വേറെ ഈ കിട്ടുന്ന വ്യാഖ്യാനങ്ങളൊക്കെ വെറുതെ ചവർ കേസുകൾ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, കാര്യമായ പ്രയോജനമില്ല. പിന്നെ ഉള്ളതെല്ലാം ഭൈമിയെ കോപ്പി അടിച്ചാണ് ഹിന്ദിയിൽ. മലയാളത്തിൽ അങ്ങനെ കൊള്ളാമെന്നുള്ളൊരു വ്യാഖ്യാനവും ഇല്ല. ഉപയോഗമുണ്ട്, ഇതുപോലെ ഉപയോഗപ്രദമായ വ്യാഖ്യാനം മലയാളത്തിലില്ല. അടുത്ത് വരുന്നു, ഭിക്ഷാസേന ആദായേഷിച്ച. ഭിക്ഷാശബ്ദം സേനാശബ്ദം ആദായ ശബ്ദം ഉപപദമായിരിക്കുമ്പോൾ ഉപപദം എന്നെങ്ങനെ മനസ്സിലായി? സപ്തമി, സപ്തമി പറഞ്ഞുകൊണ്ടാണ് ആണോ? അതുകൊണ്ടാണോ മനസ്സിലായത്? സപ്തമി പറഞ്ഞതുകൊണ്ടാണോ മനസ്സിലായത്? പിന്നെ അതങ്ങ് ഉറച്ച് പറഞ്ഞാൽ പോലും ആണോ എന്ന് ചോദിക്കും, പിന്നെ എന്താ പേടിക്കുന്നു? സപ്തമി പറഞ്ഞതുകൊണ്ടാണ്, തത്ര ഉപത സപ്തമീസം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. പിന്നെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ സംശയമാണ്. ആണ് എന്ന് പറയുന്ന ധൈര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതായത് ഭിക്ഷാശബ്ദം സേനാശബ്ദം ആദായ ശബ്ദം, അവിടെ സപ്തമി വന്നു, തത്ര ഉപതം സപ്തമി. ഇതൊക്കെ ഉപതമായിരിക്കുമ്പോൾ ധാതുപൂർവത്തിൽ നിന്ന് വരുന്നു ചരേഹേ ഭിക്ഷഃ, വളരെ സിമ്പിളാണ്. ഭിക്ഷാം ചരതീരി ഭിക്ഷാചര, അലോകിക്കരോ എങ്ങനെ, അതിനാണ് പ്രാധാന്യം. എന്തുകൊണ്ട്? ഭിക്ഷകർമ്മമാണ്, കർത്തൃകർമ്മണോ കൃതി ഷഷ്ടി വരും. മുമ്പൊന്നും ഷഷ്ടി വന്നില്ല എന്ന് വിചാരിച്ച് ഇവിടെയും വരില്ല എന്ന് വിചാരിക്കരുത്. അത് അധികരണമാണ്. പുരുഷവുന്നിടത്ത് കുരു അധികരണമാണ്, അതുകൊണ്ട് സപ്തമിയാണ്. ഇവിടെ വീണ്ടും കർമ്മം വന്നു, വീണ്ടും എന്തോരും ഷഷ്ടി വരും അലോകഗ്രഹത്തിൽ. അത് കർത്താവിനും കർമ്മത്തിനും ഉള്ളൊരു നിയമമാണ്. കർത്തരി ഷഷ്ടി, കർമ്മണി ഷഷ്ടി എന്ന് പറയും. അപ്പൊ എന്ത് വരുന്നു? മനസ്സ് ഭിക്ഷാചര, അതുപോലെ ഭിക്ഷ സ്ത്രീലിംഗത്തിൽ ടയുടെ ഉദാഹരണം അതാണ്. സേനാം ചരതീരി എന്താണ്? സേനയിൽ പ്രവർത്തിക്കുന്നവൻ സേനാചര. ആദായ എന്ന് പറയുന്നിടത്ത് മാത്രം വ്യത്യാസമുണ്ട്. ആദായ എന്ന് പറയുന്നത് ത്വസിൻ ക്വസിന പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ള സൂത്രമാണ്. ഇത് അവ്യയമാണ്, ത്വക്ക് ലബാദേശം വന്നാണ്. ആ പ്രക്രിയ ഇനി പഠിക്കും, പ്രക്രിയ ഇനി പഠിക്കും. ത്വസിൻ ക്വസിന പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈ സൂത്രം? എവിടെയാണ് പഠിച്ചു? ത്വസിൻ അവ്യയ പ്രകരണത്തിൽ പഠിച്ചിട്ടുണ്ട്. ത്വാന്തം ആണത്, ആദായ ത്വാന്തമാണ്. ത്വ എന്ന് പറഞ്ഞാൽ ലപ്പാദേശമാണ്, സ്വീകരിച്ചിട്ട് എന്നർത്ഥം. ചരതി, അപ്പോൾ അവ്യാദാപ്സപ്രകാരം ഇത് സുബന്ധുവാണ്. സുപ്പുലോപിച്ചാലും അവ്യയമാണ്, അതുകൊണ്ട് പിന്നെ അവിടെ വിഗ്രഹത്തിൽ സുപ്പിന്റെ ആവശ്യമില്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ശ്രദ്ധിക്കാതെ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. ഉത്താനാദിഷ് കർത്തൃഷു എന്ന് പറയുന്നത് കർത്താവിൽ എന്തോരും കർത്തൃകർമ്മണോ കൃതി ഷഷ്ടി വരും. പറഞ്ഞില്ല, നിങ്ങളും ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. ആദായ ചര എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പറയാറില്ലേ, തെണ്ടിത്തിന്ന് നടക്കുന്നവനാണ്. കിട്ടുന്നതൊക്കെ വാങ്ങി നടക്കുന്നവൻ, അവൻ ആദായ ചര. സ്വീകരിച്ചിട്ട് സഞ്ചരിക്കുന്നവൻ, വേറെ പണിയൊന്നുമില്ല, അവൻ ആദായ ചര എന്ന് വരുന്നു. അപ്പൊ യുദ്ധത്തിന്റെ മാത്രം പ്രത്യേകത ഇത് അമ്പിയമാണ്, ആദായ എന്ന് പറയുന്ന അമ്പിയമാണ്. ആദായ ചര എന്ന് പറഞ്ഞു, സ്വീകരിച്ചിട്ട് സഞ്ചരിക്കുന്നു, ചെറയുന്നു, ടാകുന്നു, ബാക്കിയെല്ലാം ശരിയാണ്. കഥം പ്രേക്ഷ്യസ്ഥിതാം സഹചരിയും, ഇവിടെ ചോദിക്കുന്ന സഹചരി എന്ന് പറയുന്ന രൂപം അങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നാണ്. സഹചരതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ പജാദിഷു ചരട്ടിതി പാഠ, അവിടെ പജാതികളിൽ ചരട്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചരട്ടെന്ന് പറഞ്ഞാൽ ടിത്തങ്ങീപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സഹചരതി എന്ന് വിഗ്രഹിക്കുമ്പം പജാതി അച്ചു വന്ന് എന്തോരും അങ്ങീപ്പ് വന്നിട്ട് സഹചരി ഒരുമിച്ച് സഞ്ചരിക്കുന്നവൾ എന്നുപോലും അത്. പക്ഷെ അവിടെ സമാസം എങ്ങനെ വരുന്നു? ഇവിടെ പറയുന്നു. ഇവിടെ സുപ്സുപാപ്രകാര സമാസം വരും, ഉപപദമല്ല, ഉപപദസമാസമാണ്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവിടെ ഉപപദസമാസം വന്നാൽ നിത്യസമാസമായിരിക്കും, മറ്റേതാണെങ്കിൽ സുപ്സുപയാണെങ്കിൽ വൈകല്പിക സമാസം. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അടുത്ത് വരുന്നത് അടുത്ത പേജിൽ, കൃഞോ ഹേതു താച്ഛീല്യ ആനുലോമ്യേഷു. അടുത്ത പേജിലാണ് കൃഞോ ഹേതു താച്ഛീല്യ ആനുലോമ്യേഷു. യേശു ദ്വത്യേഷു കരോദേ ടഹസ്യ അത കൃ കമി കംസ കുംഭപാശ കർണീഷു അനഭ്യസ്യ. സൂത്രം ലഘുസിദ്ധാന്തമോദി അടുത്തു കൊടുത്തിട്ടുണ്ട് ആ സൂത്രം. ഇതി സഹ ലഘുസിദ്ധാന്തമോദിയിലെ അടുത്ത സൂത്രം. ഇവിടെ നേരത്തെ ഒന്നതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അത്ത കൃ കമി കംസ കുംഭ പാത്ര കുശ കർണീഷു അനഭ്യസ്യ സൂത്രം അടുത്തുണ്ട്. ആദ്യം ഇത് കൃഞ്ഞോ, കൃഞ്ഞിൽ നിന്ന് എന്ത് വരുന്നു? ടപ്രത്യം വരുന്നു. കൃഞ്ഞഹ ഏത് വിഭക്തിയാണ്? പഞ്ചമി. എപ്പോ? ഹേതു താച്ഛീല്യ ആനുലോമ്യേഷു. അപ്പൊ ഇതെന്താണ്? ഹേതു താച്ഛീല്യ ആനുലോമ്യം എന്താണ്? ഉപദമല്ല. അങ്ങനെ നിങ്ങൾ പറയുമെന്നറിയാം. ഇതർത്ഥം പറയാണ്. ഇത് ദ്യോതിപ്പിക്കുമ്പോൾ അനുവൃത്തി പറഞ്ഞിരിക്കുന്നത് എന്ത്? യേശു ദ്യോത്വേഷു. അദ്യോത്യം എന്ന് പറയാൻ എന്താണ് കാരണം? ഇവിടെ കർത്തരികൃത്തപ്രകാരം കർത്തൃർത്ഥത്തിലാണ് വരുന്നത്, കൂടാതെ ഈ അർത്ഥം കൂടെ വരും. ഏത്? ഹേതു താച്ഛീല്യം ആനുലോമ്യം എന്നാണ്. ഈ മൂന്നർത്ഥത്തിലും വരാം. ഇപ്പൊ ആദ്യം ഹേതുവിന് ഉദാഹരണം പറയുന്നു. യശസ്കരി വിദ്യ യശഃ കരോതീരി. യശഃ യശസ്കരി, യശസ്സിനെ ചെയ്യുന്നവൾ ആണാര്? വിദ്യ എന്ന് പറയുന്നത്. അലോകഗ്രഹം എങ്ങനെ വരും? കര യശസ്സിൽ സകാര പിന്നെ എങ്ങനെ? അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം പറഞ്ഞത്. യശസ് കര എന്നിരിക്കുമ്പോൾ ശ്രീലിംഗത്തും വരും, ീപ്പോന്നിട്ട് യശസ്കരി. ഇതുപോലെയാണ് ഇവിടെ. എന്താണ്? യശസ്സിനെ നൽകുന്നവൻ. അപ്പൊ അവിടെ ഹേതുവാണ്, യശസ്സിന് കാരണമായിരിക്കുന്നവൾ വിദ്യ എന്ന് പറയുന്നു. ഇതുപോലെയാണല്ലോ നിങ്ങൾ കരി കരി എന്ന് പറഞ്ഞു പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇന്നും. എന്താണ്? നിത്യാനന്ദകരി വരാവരകരി സൗന്ദര്യ. അവിടെ എല്ലാം പറയുന്ന എന്താണ്? ഈ കരി കരി കരി. അപ്പൊ ഈ കരി എന്ന് പറയുന്നത് മലയാളത്തിലെ കരിയല്ല, കറുത്തിരിക്കുന്ന അതല്ല. നിത്യാനന്ദത്തെ ഹേതുവായിരിക്കുന്നവൾ. ഹേത്വർത്ഥത്തിൽ എന്തു വന്നോ? താവുന്നു. അലോ വിഗ്രഹ നിത്യാനന്ദ നസ് കൃ ട ആ കര നിത്യാനന്ദകര. നീപ്പോ ഒന്ന് പൊന്ത് ചെയ്തു നിത്യാനന്ദകരി. ഹേത്വർത്ഥത്തിൽ വന്നാണ്. ടായുടെ പ്രയോജനം എന്താണ്? സ്ത്രീപ്രത്യം കരിയുന്നു. അപ്പൊ ഇനി അത് ചൊല്ലുമ്പോഴത്തേക്ക് ഓരോ പദങ്ങളെയും വ്യുത്പത്തി പറഞ്ഞ് അർത്ഥം ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. രാഭേകരി സുന്ദരിയ രത്നാകരി ദൂതാകില അങ്ങനെ ഓരോ എങ്ങനെയാ ചൊല്ലുന്നത്? ശരി, നിർദ്ധൂതാകില ഘോര പാവനകരിയുന്നു. നിർദ്ധൂത അഖില ഘോര പാവനകരിയുന്നു. അല്ലാതെ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. നിർദ്ധൂതാഖില ഘോര അഖില ഘോര പ്രയാസമാണ്. പാപമായാലും ശരിയാവും. നിർദ്ധൂത അഖില ഘോര പാപം എന്നാ ശരിയാവും അല്ലേ? അതിവിടെ ഇത് തന്നെ. നീ ഖരി അല്ല, നീ കരി. നീ പൂർവത്തിൽ ചേർത്ത പോരെ. അത് തന്നെ. നീ കരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിശേഷം ചെയ്യുന്നവൾ. നീ ഉണ്ടല്ലോ. അപ്പൊ നികരം കൂട്ടം വന്നു കഴിഞ്ഞാ നീക്ക് വരുമ്പം അഖില പാപം ചെയ്യുന്നവൾ എന്നുള്ള. അത് തന്നെ നികരം എന്ന് പറഞ്ഞാൽ കൂട്ടം തന്നെ. പിന്നെ എങ്ങനെ അർത്ഥം വരും? അതെവിടെ? അതിനെവിടുന്ന്? നിർദ്ധൂതം ആദ്യം വന്നല്ലോ. ആ അങ്ങനെയും വരാം. നിർദ്ധൂതമായ എന്താണ് അകല ഘോര പാപ സമൂഹത്തെയും അത് സമാസത്തിൽ നീക്കുന്നു. അങ്ങനെ വരാം, അങ്ങനെയും വരാം. എന്തായാലും ഇവിടെ പാപം വേണം. ഏത് രീതിയിലായാലും പിന്നെ ചിന്തിച്ച് നോക്കിയാൽ വേറെ വഴിയും കാണും, കാണാതിരിക്കില്ല. ആ അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചാൽ പറ്റും. അല്ല, നേരായ അർത്ഥം പറയുന്ന എപ്പോഴും നല്ലത്. നീ ഉപസർഗം ഉള്ളതുകൊണ്ട് നീ ചേർത്തും പറയാം. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? യശസ്കരി. അതിന്റെ സകാരത്തിന്റെ ഉദാഹരണം ആണ് ഇവിടെ പറഞ്ഞത്. അത കുറേ സ്വാമി കൃ കമി എന്ന് പറയുന്ന രണ്ട് ധാതുക്കളാണ്. അടുത്ത സൂത്രം അതിന് അത് വരട്ടെ, ഇതിന്റെ ബാക്കി നോക്കാം. ശ്രാദ്ധകരി, ശ്രാദ്ധകരഹ. ഇവിടെ താച്ഛീല്യം, തച്ഛീലമേവ താച്ഛീല്യം, അത് സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഇനി താച്ഛീല്യത്തിൽ നിനി വിധിക്കും, അത് വേറെ ഒന്നുണ്ട്. ഇവിടെ ടാ വിധിച്ചിരിക്കുകയാണ്. ശ്രാദ്ധം കരോതി തച്ഛീല, ശ്രാദ്ധം ചെയ്യുന്നത് ശീലമായിരിക്കുന്നു, അവന്റെ സ്വഭാവമാണ് എപ്പോഴും ശ്രാദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ അർത്ഥത്തിൽ കരവര്, ശ്രാദ്ധകരഹ. അറിവ് വിഗ്രഹം എങ്ങനെ വരും? ശ്രാദ്ധ, മനസ്, കൃ, ട. ശ്രാദ്ധം ചെയ്യുന്നത് ശീലമായ, അതുകൊണ്ടാണ് അവിടെ എന്തു കൊടുക്കാത്തത്? സ്ത്രീപ്രത്യം കൊടുക്കാത്തത്. ശ്രാദ്ധം പുരുഷന്മാരല്ലേ ചെയ്യൂ, ശ്രാദ്ധകര എന്ന് കൊടുത്തു. ആരാണോ ചെയ്യുന്ന അവൻ, അവന്റെ ജോലി എപ്പോഴും ശ്രാദ്ധം ചെയ്യുകയാണ്. പുരോഹിതനാകും, ചില ശ്രാദ്ധ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്, വേറെ കർമ്മമൊന്നും ചെയ്യത്തില്ല. ആരായാലും ആരുടെ വിശേഷണമായി പറയുന്നു, ശ്രാദ്ധകരഹ ബ്രാഹ്മണഹ എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ വിശേഷണം. ആരായാലും യജമാൻ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ അതും കാണും, അറിയാൻ പറ്റത്തില്ല. ചില ആൾക്കാരൊക്കെ മാസം തോറും ബലിയിടുന്നവരുണ്ട്, അതുപോലെ തുടർച്ചയായിട്ട് മുടക്കാതെ ശ്രാദ്ധം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. ആനുലോമ്യം എന്ന് വെച്ചാൽ അനുസരിക്കുക, പിന്തുടരുക എന്നൊക്കെയുള്ള അർത്ഥം. വചനം കരോതി ഇതി വചനകരഹ എന്ന് വെച്ചാൽ വചനത്തെ അനുസരിക്കുന്നവൻ എന്നുള്ളത്. ഭൃത്യനെയും മറ്റുമാണ് പറയുന്നത് വചനകര, പറഞ്ഞെന്തോ അതുപോലെ ചെയ്യുന്നു. അനുലോമ്യം, അനുലോമം, ആ ക്രമമായി സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? മസ്, കൃ, ട. അപ്പൊ മൂന്നർത്ഥത്തിലും വന്നിരിക്കുകയാണ്. ഒന്ന് ഹേതു, തച്ഛീല്യം, തച്ഛീലം തന്നെ തച്ഛീല്യം, അനുലോമം തന്നെ ആനുലോമ്യം. ഈ അർത്ഥങ്ങളിലെല്ലാം ടപ്രത്യം വരുന്നു. വചനകരഹ അനുസരണയുള്ളവൾ, വചനകരി അങ്ങനെയും പ്രയോഗിക്കാം. അതില് യശസ്കരി എന്ന് പറയുന്നിടത്ത് യശസ്സു ഖരവസാന വിസർജനീയ, വിസർജനീ ശസ വരുമ്പോ അവിടെ കുപ്പോ കപ്പുവച്ചോ വരാം. ഇവിടെ കായുടെ പൂർവ്വത്തിൽ എന്ത് വരണം? എന്താ പറയേണ്ടത്? ജിഹ്വാമൂലിയം വരേണ്ടതാണ്. അതിന്റെ അപവാദമായി വരുന്ന സൂത്രമാണ് അത്ത കൃ കമി കംസ കുംഭ കുശ കർണീഷു അനഭ്യസ്യ എന്ന സൂത്രപ്രകാരം എന്ത് വരുന്നു? സകാരം തന്നെ വരുന്നു. യശസ്കരി എന്ന് പറയുന്നു. ഈ സൂത്രമാണെങ്കിൽ ക്രിഞ്ഞു വരണ്ടേ ഇപ്പരത്തില്? അല്ല, അവിടെ പറയുന്നുണ്ടല്ലോ ഇത്രയൊക്കെയാണ്. കൃ കമി രണ്ട് ധാതുക്കൾ, രണ്ട് ധാതുക്കളായിരിക്കണം, അല്ലെങ്കിൽ കുശ തുടങ്ങിയ ശബ്ദങ്ങളായിരിക്കണം. അതില് അത് യോജിക്കത്തില്ല. അത് ചിലപ്പോ കാരണം ഈ സകാരത്തിനെടുത്തും വിസർഗം ജിഹ്വാമൂനിയം പദ്മാനിയും ഒക്കെ വിധിക്കാൻ വേണ്ടി ഒരുപാട് സൂത്രങ്ങളുണ്ട്, ഗണങ്ങൾ തന്നെയുണ്ട്. കസ്കാധിഷ്ഠിച്ച ഗണമാണ്, അതിലുൾപ്പെടുത്തി കഴിഞ്ഞാൽ സകാരം തന്നെ വരാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരിയാക്കാം. കഹ കഹ കഫ് ക അങ്ങനെ വരും. ആകൃതി ഗണമായി വന്നിട്ട് ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയ പ്രശ്നം തീർന്നില്ലേ? വിശിഷ്ടപ്രയോഗമാണെങ്കിൽ അത് ശരിയാക്കാം. അത് തെറ്റാണെന്ന് അതാ പറയുന്നു. വ്യാകരണത്തിലൊന്നും തെറ്റാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ആ അത് എവിടെയൊക്കെ കിടക്കുന്നു? ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ട് ആകൃതി ഗണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? പിന്നെ അത് ആര് പ്രയോഗിച്ചു എന്നുള്ളതാണ്. പുരാണ ഋഷിമാരൊക്കെ പ്രയോഗിച്ചിരിക്കുകയാണെങ്കിൽ അത് ശരി, നമ്മളൊക്കെ പ്രയോഗിച്ചാൽ തെറ്റ്. അതേ പറയാൻ പറ്റും. പാഠഭേദം വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വ്യാകരണം വൈയാകരണം വരെ നോക്കുമ്പോൾ ഇത് ശരിയാവുന്നില്ല. അപ്പൊ കൂടുതൽ ശരിയാക്കാൻ പോകുന്നതിന് പകരം എന്ത് പറയും? ഈ ശരിയല്ലെന്ന് പറയും. എന്നിട്ട് അവര് എന്ത് ചെയ്യും? അവര് ചിലപ്പം സൈഡിൽ കുറിപ്പ് എഴുതി വയ്ക്കും, ഇതിങ്ങനെ വരുന്നത് ശരിയല്ല. എന്നിട്ട് വേറെ രൂപ എഴുതി വയ്ക്കും. പിന്നീട് പുസ്തകം പ്രിന്റ് ചെയ്യുന്നവർ അതിങ്ങോട്ട് കയറ്റും. സംവാദം എന്ന് പറയുന്നത് സംവാദം, സംവാദാദായാതം എന്നൊക്കെ പറയും. പഴയകാലത്ത് ലിപികന്മാരിങ്ങനെ എഴുതി ചേർക്കും. ഇപ്പം ലിപികന്മാരിൽ പണ്ഡിതന്മാരും കാണും, അവരത് എഴുതി വയ്ക്കും, പിന്നീട് അതിനടുത്ത് ഇങ്ങോട്ട് ചേർക്കും പ്രിന്റ് ചെയ്യുന്നവർ. ഇങ്ങനെ വന്നു ചേരുന്നു. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവിടെ വന്നു ചേരുന്നു. അത് അതുപോലെ തന്നെ, അതുപോലെ ഈ ഇതിനകത്ത് പുറത്തുനിന്ന് വന്നു കയറിയത് എങ്ങനെയോ അങ്ങനെ പറയാറുണ്ട്. അതിതാണ്, അത് പഴയകാലത്ത് ലിപികന്മാരിങ്ങനെ സൈഡിൽ എഴുതി വയ്ക്കും, പിന്നെ അത് ഇടയ്ക്ക് പിന്നെ ചേർക്കും മാറ്റും. അങ്ങനെ വരുന്നിടത്തൊക്കെ വ്യാഖ്യാനങ്ങളിൽ പറയും, ചില പദങ്ങൾ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് അവിടെ വ്യാഖ്യാതാവ് എഴുതുന്നത്, സംവാദാദായാതം അങ്ങനെ പറയും.